അവസാനം പറഞ്ഞത് ധർമ്മധർമ്മണോഹോ അധിഷ്ഠ സാഹചര്യാത് ധർമ്മിണി അനുമിതിച്ച കുതഹ എന്നാണ്. ധർമ്മധർമ്മിണോഹോ, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ധർമ്മധർമ്മികളുടെ ധർമ്മിയും ധർമ്മവും തമ്മിലുള്ള ധർമ്മി എന്ന് പറയുന്നത് ഓരോരു കൽപ്പനയാണ്, അതുകൊണ്ട് ആ ധർമ്മിയും ധർമ്മവും തമ്മിലുള്ള സാഹചര്യം സമാനാധികരണീയം, ഒരിടത്ത് ഇരിക്കുക എന്നുള്ളത് അധിഷ്ഠമാണ്, അതറിയാൻ കഴിയുന്നില്ല. ഗുണാറുകൾ ധർമ്മീയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി, ഇൻപ് പറഞ്ഞതായ ധർമ്മി അദൃശ്യമാകയാതെ, ധർമ്മി അദൃശ്യമാണ്. ധർമ്മി എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യമല്ല, അറിയാൻ കഴിയുന്നില്ല എന്നാണ്. ധർമ്മിയെ അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ധർമ്മധർമ്മിണോഹോ അധിഷ്ഠ സാഹചര്യം എന്ന് പറയുന്നത് കൊണ്ടാണ്. ധർമ്മിയെ കണ്ടുകഴിഞ്ഞാലേ എന്ത് പറ്റൂ, ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള ആ ബന്ധം അതിനെ തിട്ടപ്പെടുത്തി ഇന്ന സ്ഥലത്ത് ധർമ്മിയുമുണ്ട് ധർമ്മവുമുണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ധർമ്മി അദൃശ്യമാകയാലേ, ധർമ്മി എന്ന് പറയുന്നത് അദൃശ്യമാണ്, അതറിയാൻ പറ്റുന്നില്ല. കാണുക എന്നുള്ളതല്ല, അറിയാനേ പറ്റുന്നില്ല. അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, എങ്ങനെ അറിയാൻ പറ്റുന്നില്ല എന്നും. എങ്ങനെ അറിയാൻ പറ്റുന്നില്ല, യഥാർത്ഥമായിട്ട് ധർമ്മിയെ കുറിച്ച് നമുക്ക് അറിവുണ്ട്, അതുകൊണ്ടല്ലേ നരങ്ങ എന്ന് പറയും. അപ്പൊ യഥാർത്ഥമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കും. പക്ഷെ ധർമ്മത്തെ അറിയുന്നു, നിറം ആകൃതി മണം എല്ലാം അറിയുന്നുണ്ട്. അത് ധർമ്മിയെ കുറിച്ചുള്ള അറിവല്ല, പിന്നെ അതെന്താണ്, ധർമ്മത്തെ കുറിച്ചുള്ള അറിവാണ്. ആ ധർമ്മങ്ങൾ ഇരിക്കുന്ന ധർമ്മി, അതെവിടെ ഇരിക്കുന്നു, അതാണ് ധർമ്മി. അതിനെ അറിയാൻ പറ്റുന്നില്ല. ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ അതിനറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയില്ല, നാരങ്ങയിലാണല്ലോ ഈ നിറം കാണുന്നതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ നിറത്തിൽ നിന്ന് വേറിട്ട് നാരങ്ങയെ കാണുന്നുണ്ടെന്നാണ്. നിറത്തിൽ നിന്ന് വേറിട്ട്, മണത്തിൽ നിന്ന് വേറിട്ട്, രുചിയിൽ നിന്ന് വേറിട്ട്, ആകൃതിയിൽ നിന്ന് വേറിട്ട് ഒരു നാരങ്ങയെ കാണുന്നു. എന്നുള്ള ധാരണയിലാണ് നമ്മൾ പറയുന്നത് നാരങ്ങയെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പറയും ഈ മണവും രുചിയും നിറവും ആകൃതിയും എല്ലാം കൂടി ചേർന്ന ഒരു നാരങ്ങ എന്ന് പറയും. എല്ലാം കൂടെ ചേർന്ന് എവിടെ ചേർന്നിരിക്കുന്നു, എല്ലാം കൂടെ എവിടെ ചേർന്നിരിക്കുന്നു, ചേർന്നിരിക്കുന്ന ഏതിൽ, എവിടെ ചേർന്നിരിക്കുന്നു, ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് പറയാം, ഈ മേശപ്പുറത്ത് വസ്തുവുണ്ട്, മൊബൈലുണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, മൈക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന വസ്തുക്കളെ അറിയാം, ഈ വസ്തുക്കളെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന മേശയാണ്. അതുപോലെ നമുക്ക് ആ നാരങ്ങയുടെ ധർമ്മങ്ങളെല്ലാം അറിയാം, അതിന് തർക്കമില്ല. ഈ ധർമ്മങ്ങളെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന നാരങ്ങ എന്ന് പറയുന്ന ഒന്നേതാ, അങ്ങനെ ഒന്നിനെ ആരെങ്കിലും അറിയുന്നുണ്ടോ, ഈ മേശ അറിയുന്ന പോലെ? അങ്ങനെ അറിയുന്നില്ല, അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. ഇതാണെങ്കിൽ നമുക്ക് എന്താണോ എല്ലാത്തിനും വേറെ തിരിക്കാം, മേശയിൽ നിന്ന് ഇതിനെടുത്ത് മാറ്റാം. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ നാരങ്ങയിൽ നിന്ന് അതിന്റെ എല്ലാ ഗുണങ്ങളെയും എടുത്ത് മാറ്റിയാൽ ശേഷിക്കുന്ന നാരങ്ങ, എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന നാരങ്ങ, അങ്ങനെ ഒന്നിനെ ആർക്കെങ്കിലും അറിയാൻ പറ്റും? അറിവത് ധർമ്മമാണ്, ധർമ്മത്തെ അറിയുന്നു. വിശിഷ്ട ലക്ഷണത്തെ കണ്ണിക്കുമ്പോൾ വിശിഷ്ടമെന്നുള്ള പ്രതീതിയെയും കണ്ണിക്കും, അതും സാധ്യമല്ല എന്ന് പറയും. എന്നുവെച്ചാൽ ഞാനിപ്പോ തൊപ്പി വെച്ചോണ്ടിരിക്കുന്നു, തൊപ്പിയോട് കൂടിയവനാണ് ഞാൻ, ഇതും ശരിയല്ല എന്നാണ് അവിടെ പറയുന്നത്. തൊപ്പിയെ നിങ്ങൾക്ക് മാറ്റാം, എന്നാലും അത് ശരിയല്ല. അത് ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ട് അത് വിശിഷ്ട ലക്ഷണം കണ്ടത്, അതിനെയും നിർവചിക്കാൻ പറ്റില്ല എന്നാണ്. ഇവിടെ അത്രയും പോകുന്നില്ല, പക്ഷെ ഇതും എന്താണ്, ഇതും ഒരു സൂപ്പർ ഖണ്ഡനമാണ്. എന്താണ് ധർമ്മി? ഇല്ല, ധർമ്മത്തെ അറിയുന്നുള്ളൂ, ധർമ്മി നിരാകരിക്കുന്നു. പ്രമാണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു ധർമ്മിയെ സ്ഥാപിക്കാൻ ഒരു പ്രമാണം കൊണ്ട് സാധ്യമല്ല എന്ന് ഇതൊരു ഖണ്ഡനമാണ്. സാറിന് ഗുരുദേവന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറയും, ഗുരുദേവൻ വളരെ മര്യാദക്കാരനായിരുന്നു, ആരും ഖണ്ഡിച്ചിട്ടില്ല, ശങ്കരാചാര്യരെ പോലെയല്ല, അങ്ങനെ പറയാറില്ലേ, ആരെയും കണ്ടിച്ചിട്ടില്ല. ഇത് സൂപ്പർ ഖണ്ഡനമാണ്, കിഴങ്ങന്മാർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല, അതാ പ്രശ്നം. ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് അത് പറയും. ഇതിനും വലിയൊരു ഖണ്ഡനം ഇനി വരാനില്ല. ഇത് ഖണ്ഡന കണ്ട ആദ്യത്തെ ഖണ്ഡനമാണ്, അറിയാതെ ആൾക്കാർ പറയുന്നു ഗുരുദേവൻ ആരെയും കണ്ടിച്ചിട്ടില്ല. ഗുരുവിനെന്താ ഇത്? മൂന്ന് പദ്യമേ ഉള്ളൂ, പക്ഷെ ഇതിന് മുഴുവൻ ഖണ്ഡനവും ഇനി വന്നിരിക്കുകയാണ്. ഇത് വായിച്ച ആൾക്കാർക്ക് മനസ്സിലാവുന്നെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇതാണ് ഖണ്ഡനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ധരം മുതലായവ ഒന്നുമില്ല, എല്ലാത്തിനും ഖണ്ഡിക്കുകയാണ്, ഒരു യുക്തിയിലൂടെ ഖണ്ഡിക്കുകയാണ്. കേവലം ഒരു തത്വം പറഞ്ഞിട്ട് നിഷേധിക്കുകയല്ല, നേതി നേതി എന്നൊക്കെ പറയുന്നു, ബ്രഹ്മം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല, അങ്ങനെ നിഷേധിക്കുകയല്ല. ഇവിടെ എന്താണ്, യുക്തി ഉപയോഗിച്ച് ഖണ്ഡനം നടത്തുകയാണ്. ഇവിടെയും ആത്മോദേശകർക്ക് രണ്ട് പദ്യം, ഒന്നെന്താണ് അറിയില്ല, ഒന്നല്ലേ ആണ് മറ്റേത്, പദ്യം ഏതാണ്? ആ അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ല, അനുവദിയില്ല, അത് നടത്തു പറയുന്നു. അനുഭവം ആദിയിൽ ഒന്നിരിക്കലില്ലാതെ അനുമതിയില്ല. ഇതിന്റെ എന്താണോ വലിയ താർക്കികമായ രീതിയിലല്ല ഞാനിത് വിശദീകരിക്കുന്നത്, താർക്കികമായ രീതി വിശദീകരിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ക്ലിഷ്ടത വരും. ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയാണ് ഇത് പറയുന്നത്. അദൃഷ്ട സാഹചര്യാത് ധർമ്മിണി അനുമതി കുതഹ എന്നാണ് അത്. ആദ്യത്തെ തുടർച്ചയായിട്ട് അതിന്റെ ഹേതു കൂടെ പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ പദ്യത്തിൽ ധർമ്മിണി അനുമതി കൃത ധർമ്മിണി അനുമതി. ധർമ്മിണി എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? അതാണ് സപ്തമി. ധർമ്മിയിൽ അനുമതി എങ്ങനെ ഉണ്ടാകും എന്ന് വെച്ചാൽ ഇതിന് വിഷയസപ്തമി എന്ന് പറയും. ധർമ്മി വിഷയമായിരിക്കുന്ന അനുമതി ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ല എന്നാണ്. കുതഹ എന്ന് പറഞ്ഞാലും കഥ എന്ന് പറയുന്ന പോലെ തന്നെ കുതഹ കിം ശബ്ദത്തിൽ നിന്നാണ് വരുന്നത്. കേന ഹേതുന കസ്മാത് ഹേതോഹോ ഇങ്ങനെയെല്ലാം വരാം. തസി പ്രത്യം താമ്യം സർവവിഭക്തിക തസി എന്ന് പറയും. അപ്പോ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു, കഥ എന്ന് ചോദിച്ച പോലെ തന്നെ അനുമതിക്ക് എന്താണ് ഹേതു എന്നാ ചോദിക്കും. അനുമതിക്ക് പ്രമാണം എവിടെ? അനുമതി ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രമാണം വേണം. എന്നുവെച്ചാൽ അനുമാനം, അത് വേണം. അനുമാന പ്രയോഗം നടത്തണം, വ്യാപ്തിജ്ഞാനം വേണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കൂടുതൽ വിശദമായി പോയാൽ അത് തർക്കമായി. വ്യാപ്തിയുടെ ലക്ഷണമൊക്കെ പറയേണ്ടത് അത് അങ്ങോട്ട് പോകാതെ ചിന്തിക്കുകയാണെങ്കിൽ അനുമതിക്ക് എന്താണ് പ്രമാണം എന്നാണ് ചോദിക്കുന്നത്. ധർമ്മിണി ധർമ്മി വിഷയമാകുന്ന അനുമതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയുന്നു വന്നൗ അനുമതി എന്ന് പറയാം. വന്നൗ വന്നിയുടെ ഏത് വ്യക്തിയാണ്? സ്വത്വം. അപ്പൊ വന്നി വിഷയകമായ അനുമതി എന്ന് പറയും. അപ്പൊ അനുമതി എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്, ഒരറിവാണ്. എന്തിനെ അറിയുന്നോ അത് അറിവിന്റെ വിഷയമാകും. അപ്പൊ വന്നി അനുമതിയിലൂടെ അഗ്നിയെ വന്നിയെ തീയെ അറിയുകയാണെങ്കിൽ അറിയുന്നത് എന്താകും? തീയാകും. അഗ്നിയിലൂടെ അഗ്നിയെ നമ്മൾ അനുമതിയിലൂടെ അഗ്നിയെ അറിയണമെങ്കിൽ അനുമതി എന്ന് പറയുന്ന ഒരു ജ്ഞാനമായതുകൊണ്ട് ജ്ഞാനത്തിന്റെ വിഷയം എന്താകും? അപ്പോ വന്നി എന്ന് പറയുന്ന അറിവിന്റെ വിഷയമെന്ന് കാണിക്കാനാണ് സപ്തമിയിൽ ഉപയോഗിക്കുന്നതാണ് വന്നൗ. വന്നൗ അനുമതി എന്ന് പറയും. വന്നി വിഷയകമായ അനുമതി. ഏതൊരു അനുമതി യഥാർത്ഥ അനുഭവം ക്രമാ അതിനാണോ വന്നി വിഷയമായിരിക്കുന്നത്. വന്നി വിഷയമാണെന്ന് വെച്ചാൽ വന്നി അറിയുന്നു. അനുമതി പറയും വന്നി വിഷയകമായ അനുമതി. അവിടെ വന്നിയാണ് വിഷയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സപ്തമി. ഇവിടെ അനുമതി ഉണ്ടായാൽ ഇന്നൊരു അനുഭവം ഉണ്ടായാൽ ഇന്നൊരു അറിവുണ്ടാകും. ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ മാറി മാറി പറയുന്നത്. അങ്ങനൊരു അനുഭവം ഉണ്ടായാൽ അതിന്റെ വിഷയം എന്തായിരിക്കും? ധർമ്മി. അത് കാണിക്കാനാണ് കൂടെ ധർമ്മിണി അനുമതി എന്ന് പറയുന്നത്. കുതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു അനുമതിക്ക് പ്രമാണമില്ല. അനുമാന പ്രമാണം ഇവിടെ ഇല്ല. അതുകൊണ്ട് അനുമതി ജ്ഞാനം ഉണ്ടാകത്തില്ല. സപ്തമി ഉപയോഗിച്ചു. സപ്തമി എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതാണ് ആധാരം, അധികരണം. ഈ അർത്ഥത്തിൽ സപ്തമി ഉപയോഗിക്കും. കാഷ്ടേ ഈ പലകയിൽ പുസ്തകം ഇരിക്കുന്നു. പുസ്തകം അസ്ഥി, ഇവിടെ പുസ്തകം ഇരിക്കുന്നത് കാഷ്ടേ സപ്തമി രൂപയിൽ പുസ്തകത്തിന്റെ ആധാരം അധികരണമെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു. അത് അധികരണ സപ്തമി, അതുപോലെ വിഷയസപ്തമി. അനുമതിക്ക് ഒരിക്കലും ധർമ്മി വിഷയമാകത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വിഷയത്തിന്റെ ഈ സപ്തമിയുടെ അർത്ഥം കൊണ്ട് എടുത്തുകൊണ്ട് ഒരു ഒരു തമാശ പറഞ്ഞു. ആ തമാശ കാലാകാലങ്ങളായി അത് എഴുതി വരുന്നുണ്ട്. എഴുതിയിരിക്കുന്നതിന് അവരിടത്തും തെറ്റിച്ചാണ്. അത് മനസ്സിലായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ്, സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത്, കേട്ടിട്ടുണ്ട്. ഒരു അടിപൊളി തമാശയാണ്, പക്ഷെ കേട്ടാൽ ആർക്കും മനസ്സിലാകത്തില്ല എന്താ അത്. ആ തമാശ എന്താ അത് പറയുന്നതോടെ എന്താണ്, അല്ല തമാശ എന്താണ്? എന്നാണ് നമ്മൾ ധരിക്കുന്നത്? ഇനി ചിലർ പറയുന്നുണ്ട് ശ്രുതിയും സ്മൃതിക്കും ഒക്കെ വിരുദ്ധമായി ചെയ്യണമെന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതൊന്നുമല്ല അതിന്റെ തമാശ. അത് ഭാഷ അറിയില്ലെങ്കിൽ ആ തമാശ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ഡോക്ടർ ഭാസ്കരന്റെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്. കൊടുത്തിരിക്കുന്നതിനെ തെറ്റിച്ചായിട്ടാണ്, അത് ആചാര പരിഷ്കാരം എന്ന് പറഞ്ഞാണ് പുള്ളി കൊടുത്തത്. ആചാരമായിട്ട് ഇതൊരു ബന്ധമില്ല. ഇത് ഭാഷയുടെ ഒരു പ്രശ്നമാണ്. ഒരാൾ ഉപയോഗിച്ച ഭാഷയിൽ വന്ന ഒരു പെസകാണ്. ആ പെസകിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ സപ്തമി വിഭക്തി പ്രയോഗിക്കുന്നിടത്ത് സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം, സംസ്കൃതത്തിലെ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ പദങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേർഡ് ഓർഡറുണ്ട്. അതനുസരിച്ച് ഇംഗ്ലീഷിൽ വാക്കുകൾ പ്രയോഗിക്കുക. ഓർഡർ തെറ്റി അർത്ഥം മാറിപ്പോകും. മലയാളത്തിനും കുറേയൊക്കെ അതുണ്ട്, മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്യത്തിൽ വാക്കുകൾ എവിടെ വേണോ ഇടാം. നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്കുകളുടെ ആകാംക്ഷ കണ്ടുപിടിക്കണം. ആകാംക്ഷ എന്ന് പറയുന്നൊരു സാധനമാണ്. അത് അത് ഏതിനോടാണ് അന്വയിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ചേർക്കണം. ചേരുമ്പടി ചേർത്ത് കഴിഞ്ഞാൽ വാക്യത്തിന്റെ അർത്ഥം പൂർണ്ണമാവും. രാമഹ ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാൽ രാമൻ കർത്താവാണ്, ഗ്രാമം കർമ്മമാണ്, ഗച്ഛതി ക്രിയയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഏതിനോ ഒന്നിനോട് അന്വയിക്കണമെന്ന് മനസ്സിലാക്കണം. അത് ഗച്ഛതി ഈ രാമഹ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആകാംക്ഷയോടെ കറക്റ്റായി അന്വയിക്കുമ്പോൾ അർത്ഥം ഒന്ന് തന്നെ. അല്ല, ഗ്രാമം ഗച്ഛതി രാമഹ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ മൂന്ന് പദങ്ങൾ തിരിച്ചും മറിച്ചും എങ്ങനെ ഇട്ടാലും സംസ്കൃതത്തിൽ തെറ്റല്ല. അങ്ങനെ പ്രയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷിലാണെങ്കിലോ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ സംഗതിയാകാൻ കഴിയും. അത് പ്രയോഗിക്കേണ്ടിടത്ത് തന്നെ പ്രയോഗിക്കണം. രാമഹ സർപ്പം ഹന്തി, രാമൻ സർപ്പത്തെ കൊല്ലുന്നു. ഹന്തി സർപ്പം രാമഹ, സർപ്പം രാമഹ ഹന്തി. എങ്ങനെ വേണോ പ്രയോഗിക്കാം, ആകാംക്ഷ അനുസരിച്ച് അർത്ഥം പറയും. രാമഹ സർപ്പം ഹന്തി, ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? രാമ ബാക്കി കിൽസ്, രാമ കിൽസ് സ്നേ, രാമൻ സ്നേ എന്താണ് സർപ്പത്തെ കൊല്ലുന്നു. തിരിച്ചു പറയണമെങ്കിലോ സ്നേക്ക് കിൽസ് രാമ അർത്ഥം ഒന്നായിരിക്കും. മാറിപ്പോ സബ്ജക്ട് മാറിക്കഴിഞ്ഞാൽ സംഗതി മാറി. അതാണ് അവിടെ വേർഡ് ഓർഡർ. ഓർഡർ മാറിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. സംസ്കൃതത്തിലെ പ്രശ്നമില്ല. അപ്പോ സംസ്കൃതത്തിൽ പറയുമ്പോ പറയണം, വേദേ ശൗച വിഹിത. വിഷയം മാറുകയാണ് എന്നാലും കുഴപ്പമില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേദത്തിൽ ശൗചം വിധിച്ചിട്ടുണ്ട്. വേദേ ശൗച വിഹിത, അങ്ങനെ പറയാൻ കുഴപ്പമില്ല. വേദത്തിൽ ശൗചം വിധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്മൃതവും സ്മൃതവും ശൗച വിഹിത, സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എങ്ങനെ ശൗചം ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നു എന്നാണ്. സംസ്കൃതി അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശൗച സ്മൃതോ വിഹിത, ശൗചം സ്മൃതിയിൽ വിധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സ്മൃതോ ശൗച വിധീയതെ അങ്ങനെ പറയാം. സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു, അതൊക്കെ ശരിയാണ്. എങ്ങനെയാണ് വിധീയതെ ശൗച സ്മൃതോ എങ്ങനെ പറഞ്ഞാലും അർത്ഥം ഒന്നാണ്. ശൗചം എന്ന് പറയുന്നത് എന്താണ്? അതേപോലെ ശിഷ്യൻ പറയുകയാണ് ഗുരുവിനോട്, ബ്രാഹ്മണൻ മണ്ണുകൊണ്ട്, അതൊക്കെ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ്, ഇത്ര പ്രാവശ്യം ശൗചം ചെയ്യണം എന്ന് സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷത്രിയൻ മണ്ണുകൊണ്ട് ഇത്ര പ്രാവശ്യം ശൗചം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ് സ്മൃതികളിലുണ്ട്. വൈശ്യൻ ഇത്ര പ്രാവശ്യം ശൗചം ചെയ്യണം, അതിന് 16-20 തവണയാണ് മണ്ണെടുത്തിട്ട്, അതുകൊണ്ട് ശൗചം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കൈയും കാലും ചന്തിയൊക്കെ വൃത്തിയാക്കും. കക്കൂസിൽ പോയതിന് ശേഷം കൈയും കാലും ഒക്കെ, പണ്ട് സോപ്പില്ലല്ലോ, മണ്ണെടുത്താണ് വൃത്തിയാക്കാൻ പറയുന്നത്. അത് കൈയും കാലും എല്ലാം വൃത്തിയാക്കണം. എന്തുകൊണ്ടാണ് മണ്ണുകൊണ്ട് വൃത്തിയാക്കുന്നത്? വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ കൈയിന് സ്മെല്ല് പോകത്തില്ല. പണ്ട് ഇന്ന് സോപ്പുണ്ട്, പണ്ടങ്ങനെയല്ല. മരത്തിന്റെയൊക്കെ സ്മെല്ല് കയ്യിലിരിക്കും. അതുകൊണ്ട് അന്നുള്ളവർ കണ്ടുപിടിച്ച വിദ്യയാണ് മണ്ണെടുത്ത് വൃത്തിയാകും, മണ്ണിന്റെ സ്മെല്ലല്ലേ കാണത്തുള്ളൂ. അത് മറ്റതിനേക്കാൾ ഭേദമാണ്. ഇന്ന് പണ്ടുള്ളവർ അതാണ് സ്മൃതിയിൽ വിധിച്ചു എന്ന് പറയും. അത് ശരിയാണ്, സംസ്കൃതത്തെ അങ്ങനെ പറയും. അപ്പോ ഗുരുവിനോട് ശിഷ്യം പറഞ്ഞത് എന്താണ്? ശ്രദ്ധിക്കണം, സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു മലയാളത്തിൽ, അതിന് മലയാളമാക്കിയത്. മലയാളത്തിൽ അങ്ങനെയല്ല പറയണം, മലയാളത്തിൽ എന്ത് പറയണം? ശൗചം എന്ന് പറഞ്ഞാൽ മതി. ശൗചം സ്മൃതിയിൽ വിധിച്ചിരിക്കുന്നു. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൊടുക്കാം? ആ സ്മൃതിക്ക്, സ്മൃതി എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണ്, എന്തോ ആയിക്കൊള്ളട്ടെ, അത് അതിനകത്ത് ശൗചം ചെയ്യണം എന്നർത്ഥം വരും. മലയാളത്തില് അങ്ങനെ അർത്ഥം വരും അല്ലേ. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുളിമുറിയിൽ കുളിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? കുളിമുറിക്കകത്ത് കയറി കുളിക്കണമെന്നല്ലേ, കുളിമുറിയിൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ ആണല്ലോ. അപ്പൊ ശൗചം ചെയ്യാന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് ശൗചം. അപ്പോ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞാണ്, ഏതോ ഒരു ശിഷ്യൻ സ്മൃതിയിൽ ശൗചം ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്നത് തെറ്റാണെന്ന് ബോധിപ്പിക്കാനാണ് അയാളോട് പറഞ്ഞ എന്താണ്? സ്മൃതിയിൽ ശൗചം ചെയ്താലും എന്താണ്, ഒരു തമാശയാണ് ബാക്കി പറഞ്ഞത്. സ്മൃതിയിൽ അങ്ങനെയാണെങ്കിൽ ഇയാളെന്ത് പറയും? സ്മൃതിയിൽ ശൗചം ചെയ്യുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം കുളിമുറിയിൽ ശൗചം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയോ, സ്മൃതി എന്ന് പറയുന്നത് പഴയകാലത്ത് വളരെ പരിശുദ്ധമായി കണ്ടിരുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ ശൗചം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അതിനെ ഒരു കുളിമുറി പോലെ കക്കൂസ് പോലെയൊക്കെ ഉപയോഗിക്കുക എന്നല്ലേ എന്റെ അർത്ഥം? എന്നല്ലേ എന്റെ അർത്ഥം വരുന്നത്? അങ്ങനെ ഭാഷയിൽ ആ സപ്തമി വിഭക്തി പ്രയോഗിച്ചതിൽ വന്ന കുഴപ്പം. ഇങ്ങനെയാണെങ്കിൽ ഇവൻ നാളെ എന്ന് പറയും? ശ്രുതിയിൽ കാഷ്ടിക്കാൻ വിധിച്ചിരിക്കുന്നു എന്നും പറയുമല്ലോ. അത് പറയുന്നുണ്ട്, സ്മൃതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒന്നിനു പോകേണ്ടത്, എങ്ങനെ ഇരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ എന്ത് പറയും? ശ്രുതിയിൽ ഈ ശൗചം ചെയ്യുന്നതിനും മോശമായ കാര്യമാണ് എന്ത്? കാഷ്ടിക്കുന്നു. അപ്പോ അവൻ പറയും സ്മൃതിയിൽ കാഷ്ടിക്കാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്തായിരിക്കും അർത്ഥം? ശ്രുതി എന്ന് പറയുന്നതിന്റെ അകത്ത് കയറി കാഷ്ടിക്കുക എന്നാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. അതങ്ങനെയാണെന്നുള്ള അർത്ഥം അവന് ബോധമുണ്ട്. ഇത് ഈ സംസ്കൃതത്തിനെ മലയാളത്തിലാക്കിയപ്പം സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്ന അതേ വേർഡ് ഓർഡർ മലയാളത്തിൽ ഉപയോഗിച്ചു. അത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മൃതിയിൽ ശൗചം ചെയ്യുക, ശ്രുതിയിൽ കാഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല പറയേണ്ട. എന്താണ് പിന്നെ എങ്ങനെ മലയാളത്തിൽ പറയണം? ശൗചം എങ്ങനെ ചെയ്യണമെന്ന് ശ്രുതിയിൽ വിധിച്ചിരിക്കുന്നു, വിധിയോടാണ് അന്വേഷിക്കേണ്ടത്. കാഷ്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശ്രുതിയിൽ വിധിച്ചിരിക്കുന്നു, ഇങ്ങനെ പറയേണ്ടത്. അപ്പൊ ശ്രുതി സ്മൃതിയൊക്കെ ഏതിനോട് അന്വയിക്കണം? മലയാളത്തിൽ പറയുമ്പം വിധിയോട് അന്വയിക്കണം, അല്ല ശൗചത്തോടും കാഷ്ടത്തോടും അന്വയിച്ചല്ല പറയേണ്ടത്. പക്ഷെ മലയാളത്തിൽ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം നേരെ തടയിരിഞ്ഞു. അപ്പോ ശ്രുതിയിൽ ശൗചം ചെയ്താലും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ശ്രുതിയിൽ ശൗചം ചെയ്യുക എന്ന പ്രയോഗം നിന്റെ പ്രയോഗം ശരിയല്ല, അങ്ങനെ പ്രയോഗിക്കരുതെന്നാണ്. അങ്ങനെ നീ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് പറയും? സ്മൃതിയിൽ കാഷ്ടിച്ചുവെന്നും നീ ശ്രുതിയിൽ കാഷ്ടിച്ചുവെന്നും പറയും. അത് അങ്ങനെയല്ല പ്രയോഗിക്കേണ്ടത്, ഭാഷയെ തിരുത്തിയതാണ്. അല്ല അവിടെ കാഷ്ടിക്കുന്നു ശൗചം ചെയ്യുന്നു ആയിട്ടൊന്നും യാതൊരു ബന്ധമല്ല. പക്ഷെ അതൊരു വലിയ തമാശയാണ്. ആ ശിഷ്യനത് ബോധ്യപ്പെട്ടിരിക്കും. കാരണം ഇതിങ്ങനെ പ്രയോഗിച്ച ആളെന്തായാലും സംസ്കൃതം പഠിച്ച ആളാണ്. പക്ഷെ സംസ്കൃതത്തിൽ ആ പ്രയോഗം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് വന്ന അബദ്ധമാണ്. അതായത് ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി സാധാരണ ആൾക്കാർ പ്രയോഗിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്തും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അത് തിരുത്തും. അതൊരു തമാശാരൂപത്തിലായിരിക്കും. ചിലർക്കത് കത്തും, ചിലർക്കത് കത്തത്തില്ല. ഈ പറഞ്ഞത് എത്ര പേർക്ക് കത്തിയിട്ടുണ്ട് ഈ പ്രഭാഷണം നടത്തുന്നു? ആർക്കെങ്കിലും അത് കത്തിയിട്ടുണ്ടോ? എനിക്കറിയില്ല, ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊന്നുമില്ല ധരിക്കുന്നു. കാരണം ഇത് ആദ്യം ഇത് വായിച്ചു നോക്കുമ്പോൾ ഞാനും കിടന്ന് തപ്പിപ്പോയി. എന്തായി പറഞ്ഞിരിക്കുന്നു? ശ്രുതി കാഷ്ടിക്കരുതെന്ന് പറഞ്ഞു. ശ്രുതിയുടെ ആരെങ്കിലും കാഷ്ടിക്കും, അങ്ങനെ കാഷ്ടിക്കരുതെന്ന് പറഞ്ഞു. ആ പ്രയോഗം മനസ്സിലായോ? ശ്രുതിയിൽ കാഷ്ടിക്കുക എന്നുള്ള പ്രയോഗം തെറ്റാണ്, സ്മൃതിയിൽ ശൗചം ചെയ്യുക എന്നുള്ള പ്രയോഗങ്ങൾ മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല, സംസ്കൃതത്തിലാകാം. മനസ്സിലായോ? അങ്ങനെ ആകാം. അപ്പോ മലയാളത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതിയിൽ കയറി ശൗചം ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്രുതി കയറി. അപ്പോൾ ഈ കാഷ്ടിക്കാനും ശൗചം ചെയ്യാനുള്ള എന്തോ ഒരു സാധനമാണ് ശ്രുതി സ്മൃതി എന്നുള്ള അർത്ഥം മലയാളത്തിൽ വരും. അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ ഒരു അർത്ഥം വരും മലയാളത്തിലെ പ്രയോഗമനുസരിച്ച്. അത് കക്കൂസിൽ കാഷ്ടിക്കുന്നു എന്ന് പറയുന്ന പോലെ വാഷ് ബേസിനിൽ കൈ കഴുകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ആയിപ്പോ മലയാളത്തിൽ പറഞ്ഞു വാഷ് ബേസിനിൽ കൈ കഴുകുക, ശൗചം ചെയ്യുക എന്ന് വെച്ചാൽ കൈ കഴുകുക പോലെയുള്ള കാര്യങ്ങളാണ്. വാഷ് ബേസിനിൽ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരിയാണ്, ദോഷമൊന്നുമില്ല. അങ്ങനെ പറയാം. പക്ഷെ വാഷ് ബേസിന്റെ സ്ഥാനത്ത് ശ്രുതിയോ സ്മൃതിയോ ആണെങ്കിലോ? ശ്രുതിയിൽ കൈ കഴുകണോ സ്മൃതിയിൽ കൈ കഴുകണോ എന്ന് പറഞ്ഞാൽ ശരിയാവും. പ്രത്യേകിച്ചും അത് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ സംസ്കൃതത്തിലെ സപ്തമി വിഭക്തിയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അത് എന്താണ് കാഷ്ടിക്കുക ശൗചം ചെയ്യുക എന്ന് പറയുന്ന ക്രിയകളുമായിട്ട് അന്വയിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായ അർത്ഥം വരും. എന്ന് വെച്ചാൽ ശൗചത്തിന്റെയും കാഷ്ടിക്കുന്നതിന്റെയൊക്കെ അധികരണം എന്താവും? ശ്രുതിയും സ്മൃതിയൊക്കെ ആവും. അതാണ് അധികരണ അർത്ഥം അവിടെ. സംസ്കൃതത്തിൽ അതിന് ആകാംക്ഷയിലൂടെ അന്വയം സാധ്യമാകുന്നതുകൊണ്ട് സംസ്കൃതത്തിൽ അത് ചേരേണ്ടിടത്ത് നമുക്ക് അന്വയിക്കാം, മലയാളത്തിൽ അത് പറ്റത്തില്ല. അപ്പോൾ ശിഷ്യൻ പറഞ്ഞ ഇതാണ്. ഇപ്പോഴത്തെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അത് ശരിക്കും മനസ്സിലാകും. പഴയ പുസ്തകത്തിൽ ശരിയായിട്ടുണ്ടത് ഡോക്ടർ ബോസ്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്, ബോധമില്ലാത്ത കിഴങ്ങന്മാര്. ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് യാതൊരു പ്രയോജനമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ബോധം എന്തുകൊണ്ട് വരുന്നില്ല തലക്കകത്ത്? ആള് താമസമില്ലേ? എന്താ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഭാഷയനുസരിച്ചാ പറഞ്ഞു, ഭാഷയനുസരിച്ചാണ് അത് ശിക്ഷണം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചത്. പറഞ്ഞതിന്റെ പോരായ്മ അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിനോട് പറഞ്ഞതെന്നുള്ള മനസ്സിലാക്കണം. മനസ്സിലായ ഗുരു പറഞ്ഞതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം. ആദ്യം മനസ്സിലാക്കേണ്ട എന്താണോ ശിഷ്യൻ പറഞ്ഞ എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നാലേ ഗുരു പറഞ്ഞ മനസ്സിലാകത്തുള്ളൂ. എങ്ങനെ എന്തു പറയുന്നില്ല? എന്താ എഴുതിയെടുത്ത്? എന്താ പറഞ്ഞിരിക്കുന്നു? എഴുതിയെടുത്ത് എന്ത് പറയുന്നില്ലെന്ന് ഒന്ന് പറ എഴുതി. എങ്ങനെയാന്ന് പറഞ്ഞു? അത് ഉത്തരം അതിന്റെ വിശദീകരണമല്ല. ശിഷ്യം പറഞ്ഞു എന്താ എഴുതിയിരിക്കുന്നതാണ്, ഏതിൽ വന്നിട്ടില്ല, ഏത് ജീവചരിത്രത്തിൽ വന്നിട്ടില്ല, മൂർഖോത്തുമാരന്റെ ജീവചരിത്രത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. മൂർഖോത്തുമാരന്റെ അല്ല, കെ ദാമോദരന്റെ ജീവിതത്തിൽ, മൂർഖോത്തുമാരന്റെ ജീവിതത്തിൽ ഇത് എഴുതിയിട്ടുണ്ടോ? കെ ദാമോദരന്റെ ജീവചരിത്രത്തിലാണ് കാണുന്നത്. കെ ദാമോദരന്റെ ജീവിതത്തിൽ അതിലും പൂർണമായും എഴുതിയിട്ടില്ല, ശിഷ്യം പറഞ്ഞ കാര്യം എഴുതിയിട്ടില്ല. ശിഷ്യം പറഞ്ഞ കാര്യം അത് എഴുതിയിട്ടില്ല. ഇത് വിശദീകരണമല്ല. ശിഷ്യം ഡോക്ടർ ഭാസ്കരന്റെ ഇതുണ്ടല്ലോ, എന്താണ് വൈകേരി, അതിനകത്തുണ്ട്. ശിഷ്യം പറഞ്ഞതുകൊണ്ട്, ഗുരു പറഞ്ഞതുകൊണ്ട്, പക്ഷെ ശിഷ്യം പറഞ്ഞതും അത് അപൂർണമാണ്. ഇത് ഈ എഴുതുന്ന പകർത്തി എഴുതുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു, പകർത്തി എഴുതുന്ന ആൾക്കാർക്ക് യാതൊരു ബോധമില്ലാത്തതുകൊണ്ട് അവര് എന്താണെന്നുള്ള അവർക്കും മനസ്സിലാകത്തില്ല. പിന്നെ എന്ത് ചെയ്യും, ഭാവന, സങ്കല്പങ്ങൾ, കൽപ്പനകളിലൂടെ അവരെന്തെങ്കിലും അർത്ഥം കണ്ടെത്തും. അത് എളുപ്പം മനസ്സിലാക്കാനും പറ്റില്ല. കാരണം ഇത് അത് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃത ഭാഷാ പ്രയോഗവും മലയാള ഭാഷാ പ്രയോഗവും അതിന്റെ വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ നിങ്ങളോട് ഒരു തമാശ പറഞ്ഞാലേ, ആ കേട്ട് ചിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം, തമാശ വേണമെന്നുള്ള ബോധം വേണം. ബോധമില്ലാത്ത എന്നോടത്ത് തമാശ പറഞ്ഞ ചിലപ്പോൾ തല്ലും കിട്ടും, അവന് തമാശയെ തോന്നിയില്ലെങ്കിൽ. അപ്പൊ ഇത് മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തമാശയാണ്. അവിടെ സ്മൃതിയും ആചാരവും കുളിക്കുന്നതും ചോദ്യം ചെയ്യുന്ന ഒന്നുമല്ല, ഇതൊരു നല്ല തമാശയാണ്. പക്ഷെ അതറിയണമെങ്കിൽ ആ വ്യക്തിക്ക് സംസ്കൃത ഭാഷയും മലയാള ഭാഷയും രണ്ടും അറിഞ്ഞിരിക്കും. രണ്ടും അറിഞ്ഞിരുന്നാലേ പറ്റും. അപ്പോഴാണ് എന്ത് പിശകാണ് വന്നത്, ഇത് സംസ്കൃത വിഭക്തി മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ വന്ന പ്രശ്നമാണെന്നുള്ള അപ്പോഴേ മനസ്സിലാകത്തു. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലുള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതെന്താണ് ഇപ്പോ ഈ ഇത് മാത്രമാണ് എഴുതിയിരിക്കണെങ്കിൽ ആർക്കെന്ന് മനസ്സിലാവും, ശ്രുതിയിൽ ചോദ്യം ചെയ്താൽ സ്മൃതി കാട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവും, ഒന്നും മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഭാവനാലോകത്തിലൂടെ സഞ്ചരിക്കും. എന്താണെന്ന് ആദ്യം വന്ന ജീവചരിത്രം മുർക്കോത്തുകുമാറിന്റെ അല്ലേ അല്ലേ, അപ്പോ അതിൽ അത്രയേ ഉള്ളൂവെങ്കിൽ കേദാമോവിന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെയാണ്. ശിഷ്യം പറയുന്നതായിട്ടൂടെ ഒരു ബ്രഹ്മചാരി പറയുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയും അത് പൂർണ്ണമല്ല. അത് വായിച്ച ഒരാളിനും ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാകത്തില്ല. ഭാഷാപരമാണ് പ്രശ്നമെന്ന്. കാരണം അത് ഇങ്ങനെ തന്നെ പറയുന്നു, എന്താണോ ശ്രുതിയിൽ അല്ല സ്മൃതിയിൽ ശൗചം വിധിച്ചിരിക്കുന്നു എന്ന് ശിഷ്യം പറയുന്നു എന്നവിടെ എഴുതി വെച്ചാൽ ഈ സമാധാനം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്രാസിൽ വെച്ച് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാളൊരു പക്ഷി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇത് അരയന്നമാണ്. അപ്പൊ ഗുരു ചോദിച്ച അരയോ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞു യാതിന്? ഈ മുർഖോത്തുമാരന്റെ ബുക്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ കയറ്റി വന്നറിയത്തില്ല, ചേർക്കുന്നതാണ്. ഗുരു ഇത്രയേ ചോദിച്ചുള്ളൂ, ആരെയോ ഇത്രേ ഗുരു ചോദിച്ചിട്ടുള്ളൂ. അല്ല, ഗുരുവിനോടൊരാള് പറഞ്ഞു ഇത് ആരേ എണ്ണമാണെന്ന്. ഗുരു ചോദിച്ചത് ആരെയോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാ എന്താ? എന്ന് വെച്ചാ അയാള് പറഞ്ഞത് ഈ കാണുന്ന പക്ഷിയുടെ ആരേ അന്നമാണെന്നാണ്. ഈ കാണുന്ന പക്ഷിയുടെ പകുതി അന്നമാണ്. അപ്പൊ ഗുരു ചോദിച്ച അരയോ, ബാക്കി പകുതി എന്താണ്? മനസ്സിലായോ? ഇത്രയുള്ള ചോദ്യം ഈ ആൾക്കാർ പിന്നീട് എഴുതി ചേർക്കുന്നതാണ്. പഴയ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ, അരയന്നോ എന്ന് പറയുന്നൊരു പക്ഷിയില്ല. ശരിക്കും അരയന്നോ എന്ന് പറയുന്നൊരു പക്ഷി സാങ്കല്പികമാണ്, അങ്ങനെ ഒരു പക്ഷിയില്ല. അപ്പോൾ ഒരാള് ഒരു പക്ഷിയെ വളർത്തിയിട്ട് പറയണു ഇത് അര അന്നമാണ് എന്ന് പറഞ്ഞാൽ അര അന്നമാണ്, മനസ്സിലായോ? അപ്പൊ ബാക്കി അരയന്നാണെങ്കിൽ എന്ത് വേണം? അരയായപ്പോലല്ലോ, മുഴുവൻ വേണമല്ലോ. അരയോ എന്ന് ചോദിച്ചു. അപ്പൊ അരയന്നു എന്ന് പറയുന്ന പക്ഷിയുടെ അരയെ ആകുന്നുള്ളൂ ഇത്. അരയന്നു എന്ന് പറയുന്ന ഒരു പക്ഷി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി ഇതാകുന്നു എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ചോദിക്കുന്നതെന്നാ പിന്നെ അരയോ? ഇത് ആൾക്കാർക്ക് മനസ്സിലാകാത്തോണ്ട് അതിന് മസാലയൊക്കെ ചേർത്ത്, പിന്നെ വേറൊന്നും, ഈ പക്ഷിയെ മസാല ചേർത്ത് കറി വയ്ക്കുന്ന കാര്യം ഇവര് പറയൂ. അതുകൂടെ ഒന്ന് ആലോചിക്കുന്നു. ഇത് ഒരു പക്ഷിയെ കണ്ടുകഴിഞ്ഞാൽ ഇത് മസാല ചേർത്ത് കറി വെച്ചാൽ നന്നായിരിക്കും എന്ന് പറയൂ. ഒരു വീട് എരമ്പിനും വരത്തരുതെന്നുള്ള എന്റെ ഗുരുവിന്റെ ആദർശം. അപ്പൊ അത് ഞാൻ മുമ്പ് എവിടെയോ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അര എന്നമോ എന്ന് ചോദിച്ചപ്പോ അരയോ എന്ന് ഗുരു ചോദിച്ചു. അപ്പോ അരയന്നോ എന്ന് പറയുന്നൊരു പക്ഷിയും ഇല്ല. അപ്പൊ പിന്നെ അരയന്നോ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താണോ? പകുതി അന്നമാണ്, ഇതിന്റെ പകുതി അരയന്നമാണ്. അപ്പൊ ബാക്കി എന്താണ്? അരയന്നം പൂർണ്ണമല്ല എന്നർത്ഥം. അങ്ങനെ ഒരു പക്ഷിയേ ഇല്ല. പിന്നെ അവിടെ മസാല വന്നു. മസാല എന്നൊരു പ്രയോഗിക്കുമോ വാക്ക്? അത് തന്നെ ഒരു പക്ഷിയെ കറി വയ്ക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അരയ ഭൂമിയിൽ അരയണെന്ന് വെച്ചാൽ ഭൂമിയിലെ പകുതി, അരയന്നത്തിന്റെ പകുതിയാണിതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് ഗുരു കൊടുത്തത്. അപ്പൊ പകുതി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മുഴുവൻ അരയണം ഇല്ല, അങ്ങനെ ഒരു അരയണമെന്ന് പറഞ്ഞ പക്ഷിയും ഇല്ല. പിന്നെ ആൾക്കാരിങ്ങനെ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട എല്ലാം കൂടെ ചേർത്ത് അതിന് വിടും. ഇനി വേണ്ടിയിരുന്ന ഗുരുദേവൻ കറി വെച്ചെന്ന് വഴി കളയും. അങ്ങനെ ഏതാനും മടിക്കത്തില്ല. ഒരു പക്ഷിയെ കാണുമ്പോൾ കറി വയ്ക്കുന്ന ചിന്തയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്നു കൈയാണ്. അതുപോലെ ഇവിടെ വിഭക്തിയുടെ കാര്യമാണ്. അല്ല, ശ്രുതിയിലോ സ്മൃതിയിലോ ശൗചം ചെയ്യുന്നോ കാഷ്ടിക്കുന്നോ ഉള്ള കാര്യമല്ല. ഭാഷ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള ഇവിടെ പറയും. പിന്നെ ഇത് പലരും പകർത്തി എഴുതുകയും ചിലര് കൂട്ടിച്ചേർക്കുകയും എല്ലാം ചെയ്തിട്ട് ചിലർ വിചാരിക്കും ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവർക്കുള്ള കൂടെ അത് ചേർക്കും. ഇങ്ങനെ എഴുതി വെച്ചാൽ ആർക്കും മനസ്സിലാകട്ടെ, അതുകൊണ്ട് ഇതുകൂടെ അങ്ങോട്ട് ചേർത്തേക്കാം. ചിലപ്പോൾ അവർ ചേർക്കും ബ്രാക്കറ്റ് ഇടും. പിന്നെ അടുത്തവണ പ്രിന്റ് ചെയ്യുമ്പോൾ അയാൾ ഈ ബ്രാക്കറ്റ് എങ്ങനെ അതിനകത്ത് ഇട്ടിരിക്കുന്നു, അങ്ങ് മാറ്റിക്കാം, കുറച്ചുകൂടെ നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ പലതും ചെയ്യും ആൾക്കാർ സംഭാഷണങ്ങളിൽ. അങ്ങനെ ഒരുപാട് മാറ്റലും തിരുത്തലും ഒക്കെ വരും. പദ്യങ്ങളിൽ പോലും ആൾക്കാർക്ക് കോമയും കൊട്ടേഷനും ഒക്കെ ഇട്ട് വയ്ക്കും അവരവർക്ക് അർത്ഥം തോന്നുന്ന രീതി. അപ്പോ ഒരാൾക്കർത്ഥം തോന്നുന്ന പോലെ തന്നെ വേറൊരാൾക്ക് തോന്നണമെന്നില്ലല്ലോ. ആത്മനിഷേധത്തിൽ കോമ ശല്യം വളരെ കൂടുതലാണ്, അവിടെ ഇവിടെയൊക്കെ ഇട്ടുവെങ്കിൽ. പിന്നെ ഇവര് ഒരു കാര്യമുണ്ട്, ഏറ്റവും വലിയൊരു ഗുണം, ദർശനമാലയിലും അവിടെ ഇവിടെയൊന്നും ഇടത്തില്ല. കാരണം ഈ കോമക്കാർക്ക് സംസ്കൃതം അറിയത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും നോക്കുക, ദർശനമാല എവിടെയെങ്കിലും കോമയിട്ട് വെച്ചിട്ടുണ്ടോ? ഒരിടത്തും ഇടത്തില്ല. മലയാളത്തിലാണ് ഈ പ്രയോഗം മുഴുവൻ. അല്ല, അവരർത്ഥം മനസ്സിലാക്കിയ പോലെ തന്നെ ബാക്കിയുള്ളവരും മനസ്സിലാക്കും. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയാണ് ഇതിന്റെ ശരിയായ അർത്ഥം. വേറുള്ളവരും ഇതുപോലെ മനസ്സിലാക്കാനുള്ള കോമയുണ്ട്. ദർശനമാലി ഒരിടത്തും ഇടത്തില്ല. കാരണം ഇവർക്ക് ഈ വ്യാഖ്യാതാക്കൾക്ക് സംസ്കൃതത്തിന്റെ ABCD അറിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു, ദർശനമാല രക്ഷപ്പെട്ടു. അതില് ഇതൊക്കെ ഇടും, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടുപോയി, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കളയും. അത് ഇട്ട് വയ്ക്കുന്ന സംസ്കൃതം ഞങ്ങൾക്ക് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ നിർവൃതി പഞ്ചകം, അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കിടാം. കോ നാമ ദേശ കാജാതി അവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്കിടാം, ഒരിടത്ത് വിട്ടിട്ടില്ല. പ്രവൃത്തി കിയത് വയ എല്ലാം ക്വസ്റ്റ്യനാണ്, അവിടെ ഒരിടത്ത് വിട്ടില്ല. കൊയാസിസി അവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്കിടാം, ഒരിടത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ധർമ്മിണി അനുമതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ധർമ്മി എന്ന് പറയുന്ന ആ വിഷയത്തിൽ അതിനെ വിഷയമാക്കുന്ന അനുമതി ച അനുമതിയും കുത്തഹാന്ന് വെച്ചാൽ നഭവതി, എന്തുകൊണ്ട്? പ്രമാണമില്ലാത്തതുകൊണ്ട്. അവിടെ ച വരാൻ കാരണം അസ്യ അസന്നികൃഷ്ടത്വാ പ്രത്യക്ഷം കുതഹ ഭവതി, കുത അതിനോട് അന്വയിക്കുന്നു. അസ്യ എന്ന് വെച്ചാൽ ധർമ്മിണ പ്രത്യക്ഷം കുതഹ എന്ന് പറഞ്ഞാൽ ന ഭവതി, ഹേതുവാണ് അസന്നികൃഷ്ടത്വ, അതിന്റെ ഹേതുവാണ്. അസന്നികൃഷ്ടത്വാദ് അതിനെ പിരിച്ചു മനസ്സിലാക്കണം. രണ്ടു മൂന്ന് സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കണം. സന്നികർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സംബന്ധം. അസ്മിൻ സന്നികർഷോ ന ഭവതി, ഈ ധർമ്മിയിൽ സന്നികർഷം ഉണ്ടാകത്തില്ല. ഇന്ദ്രിയ സന്നികർഷം അത, അതുകൊണ്ട് എന്താണ്? അയം അസന്നികൃഷ്ട, ഈ ധർമ്മി അസന്നികൃഷ്ടമാണ് എന്ന് വെച്ചാൽ ഇന്ദ്രിയ സന്നികർഷം, ഇന്ദ്രിയ സംബന്ധമില്ലാത്തതാണ്. പിന്നെ അസ്യ അസന്നികൃഷ്ടത്വ, ഇതിൽ സന്നികൃഷ്ടത്വം ഇല്ലാത്തതുകൊണ്ട് അതാണ് അസന്നികൃഷ്ടത്വം. സന്നികൃഷ്ടത്വം ഇല്ലാതിരിക്കുക, അതാണ് അസന്നികൃഷ്ടത്വം. ഇല്ലാത്തതുകൊണ്ട് പ്രത്യക്ഷം കുത പ്രത്യക്ഷം നഭവതി എന്ന് പറയും. ശരി.